بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. أشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله سيد ولد آدم كلهم أجمعين، ومن سار على نهجه واستنى بسنته إلى يوم الدين، أما بعد. ظهر نمسكار كنت منب نمال كيتد مدينة الرسول صلى الله عليه وسلم അറേബ്യയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണമായി അറിയപ്പെടുന്ന മദീനയിൽ നിന്ന് അവിടുത്തെ കിബാറിൽപ്പെട്ട മുഹജ്ജിസീങ്ങളിൽപ്പെട്ട അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഷെയ്ഖ് ഉബൈദ് അൽ ജാബിരി ഹഫിളഹുല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു കലിമത്തു നസീഹ. അദ്ദേഹം കേരളത്തിൽ തന്നെ നാം മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ആളുകൾക്ക് ടെലിഫോണിലൂടെ നൽകുന്ന ആദ്യത്തെ ഒരു സംഭവമായിരിക്കും ഇത്. മറ്റു പല രാജ്യങ്ങളിലുമുള്ള അഹ്ലു സുന്നക്ക് ഇതുപോലെ അദ്ദേഹം ദർസും നസീഹത്തും നൽകാറുണ്ട്. നമ്മുടെ ഈ ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവരുടെ ഇത്തരത്തിലുള്ള നസീഹത്തുകൾ കൊണ്ട് ആമിറത്താക്കാൻ സാധിച്ചു എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന വലിയ ഒരു തൗഫീഖായിട്ടാണ് ഞാൻ കാണുന്നത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം من يريد الله به خيرا يفقهه في الدين എന്നുള്ള ഹദീസാണ്. ആദ്യമായി മുറപ്രകാരം ഖുത്ബത്തുൽ ഹാജ അദ്ദേഹം നമ്മെ കേൾപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, എന്റെ ഈ സംസാരത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു വചനമാണ്. അത് من يريد الله به خيرا يفقهه في الدين എന്നുള്ളതാണ്. ഏതൊരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നുവോ അയാൾക്ക് അള്ളാഹു ദീനിൽ ഫിഖ് നൽകും, പാണ്ഡിത്യം നൽകും എന്നുള്ളതാണ്. ഈ ഹദീസ് രണ്ട് കാര്യങ്ങളെ അറിയിക്കുന്നുണ്ട്. ഒന്ന്, ഹദീസിന്റെ അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൻതൂഖായ ദിലാലത്താണ്. മറ്റൊന്ന്, ഹദീസിന്റെ മഫ്ഹൂമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരാശയവുമാണ്. ഹദീസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യം അന്നസബൽ ഖൈരിയ ഹുവൽ ഫിഖ്ഹു ഫിദ്ദീൻ, ഒരാൾക്ക് നന്മ ലഭിക്കുന്നതിന്റെ കാരണം, ഒരാൾക്ക് നന്മ ഹൈർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ലഭിക്കുക, അത് നമുക്ക് നേടിയെടുക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച സബബ് അതേതാണ്? അത് അൽ ഫിഖ്ഹു ഫിദ്ദീൻ, ദീനിലുള്ള അറിവാണ് പാണ്ഡിത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ആ ഹൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ ദുനിയാവിലും പരലോകത്തും അയാൾക്ക് ദീനിൽ പാണ്ഡിത്യം നൽകുകയാണ് ചെയ്യുന്നത്. ദുനിയാവിലും പരലോകത്തിലും ഒരാൾക്ക് ഹൈർ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാൾക്ക് കൊടുക്കുന്നത് കുറെ സ്വത്തല്ല, കുറെ അധികാരമല്ല, കുറെ മക്കളെ അല്ല, മറിച്ച് അൽ ഫിഖ്ഹ ഫിദ്ദീൻ. യഅനി ബഖറഹു ഫീ ദീനിഹി, അയാൾക്ക് അയാളുടെ ദീനിയായ കാര്യങ്ങളിൽ ബഫാറത്ത് നൽകും എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വിലക്കുകൾ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ രേഖയുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ അയാൾക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുന്നത് അതും ബസീറത്തിന്റെ രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലാഹു അതെന്നെ വിലക്കിയിട്ടുണ്ട് ഇന്ന രേഖ പ്രകാരം, അതുകൊണ്ടാണ് ഞാൻ അത് ഉപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാഹു ആ കാര്യം ചെയ്യാൻ ഇന്ന രേഖ പ്രകാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. യഹാക്കല ഇപ്രകാരം ദീനിൽ ഒരാൾക്ക് ബസീറത്ത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഹൈരിയ താമ സമ്പൂർണമായ ഹൈർ ലഭിച്ചു. ആ സമ്പൂർണമായ ഹൈർ മുഖേന അയാൾക്ക് ദുനിയാവിലും പരലോകത്തിലും അറ്റമില്ലാത്ത സൗഭാഗ്യം നേടുവാനും സാധിക്കുന്നു. ഇതാണ് ഹദീസിന്റെ മൻസൂഖ്, അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയം. രണ്ടാമത്തേത് ആ ഹദീസ് നമുക്ക് നൽകുന്ന മഫ്ഹൂമാണ്. അക്ഷരങ്ങളിൽ നിന്ന് കിട്ടില്ല, വരികൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ആശയം. അത് ദിലാനത്തി അയ്ലൻ, ആ ആശയവും വളരെ സ്വതസ്പഷ്ടമാണ്. അതിപ്രകാരം നമുക്ക് മനസ്സിലാക്കാം, ഏതൊരാൾക്ക് അള്ളാഹു ഹൈർ ഉദ്ദേശിക്കുന്നില്ലയോ അയാൾക്ക് അള്ളാഹു ദീനിൽ ഫിഖ് നൽകുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അയാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് അലാ ജഹിലിൻ വലാൽ, ഒന്നുകിൽ വഴി തെറ്റിയ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് അത് തെർജ്ജമ ചെയ്യാൻ വേണ്ടി ഷേഖ് ആവശ്യപ്പെട്ടു. നമ്മുടെ സ്ഥിതിഗതികൾ പറഞ്ഞു കൊടുത്തപ്പോ അവസാനത്തിൽ ഒരുമിച്ച് തെർജ്ജമ ചെയ്യാം എന്നാണ് ഷേഖും പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഷേഖ് ദർസ് തുടരുകയാണ് ചെയ്തത്. ഈ ഹദീസിൽ നിന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽം നേടുവാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇൽം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ ഇസ്ലാം മുസ്ലിമീങ്ങളായ ആളുകൾ ഇൽം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഹുവൽ ഇൽമു ശറഈ, ശറഈയായ ഇൽമിനാണ് മുസ്ലിമീങ്ങൾ ഇൽം ഇൽമു എന്ന് പറയുന്നത്. ഹുവൽ ഫഖ്ഹുൽ ഖുർആനിൽ കരീം വഫഖ്ഹു സുന്നത്തിൻ നബിയ്യി അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ശറഈയായ ഇൽമ്? ഖുർആനിലുള്ള അറിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള അറിവ്, അതാണ് യഥാർത്ഥത്തിൽ ശറഈ ഇൽമി. അത് തന്നെയും അനാ ഫഹ്മി സലഫി സ്വാലിഹ്, സലഫ് സ്വാലിഹീങ്ങൾ ഖുർആനും ഹദീസും മനസ്സിലാക്കിയ അതേ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം, അപ്പോഴാണ് ഇൽമാകുന്നത്. അപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹുൽ കിതാബ് വഫിഖ്ഹു സുന്ന വഅലാ ഫഹ്മി സലഫിൽ ഉമ്മ. وإن قال قائل ما المراد بالسلف الصالح فجوابه قرآن حديث سلف الصالحين المنسلاكية روبط المنسلاكية إن ترين بول ورالك تودكا خمسية من دائكا يا آراني سلفوغل أدن الله مربري كل من منا بعد رسول الله صلى الله عليه وسلم على أثره رسول الله صلى الله عليه وسلم اتجاشا അവിടുത്തെ അസറിൽ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവിടുന്ന് നമുക്ക് ഉപേക്ഷിച്ച് തന്നിരിക്കുന്ന ഈ വൈജ്ഞാനികമായ സമ്പത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ആ മാർഗത്തിൽ പോയ ഏതൊരാൾക്കും സലഫ് എന്ന് പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറിൽ തുടർന്നു പോയവരാണ് വഹും അസ്ഹാബുഹു റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവിടുത്തെ സഹാബികളാണ്. അത് കഴിഞ്ഞാൽ ാണ് താബിഈ വര്യന്മാരിലെ ഇമാമിങ്ങളാണ്. മിസ്ല മുജാഹിദുബ്നു ജബർ, ഉർവത്തുബ്നു സുബൈർ, ഫാത്തിമുബ്നു മുഹമ്മദുബ്നു അബീബക്കർ, വശ്ശഅബി, ആമറുബ്നു സറാഹീൽ, അബുൽ ആലിയത്തു റിയാഹി, ഈ ഇതുപോലെയുള്ള താബിഈങ്ങളും താബിഈ വര്യന്മാരിലുള്ള ഇമാമിങ്ങളുമാണ് പിന്നീട് സലഫുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അസ്സഹാബ, രണ്ട് താബിഈങ്ങൾ, അഇമ്മത്തു താബിഈൻ മിനൽ ഫുലാഇൽ അഖിയാർ, ഇവരെ പോലുള്ള. അത് കഴിഞ്ഞാൽ വബഇദത്ത് താബിഈൻ അൽ അഇമ്മത്തുൽ അർബഅ, താബിഈങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് താബിഈ താബിഈങ്ങളാണ്. അവരിൽപ്പെടുന്നു നാല് പ്രശസ്തമായ മദ്ഹബിന്റെയും ഇമാമുമാർ. അതുപോലെ തന്നെ ഹമ്മാദിന് രണ്ട് ഹമ്മാദുമാർ, അതുപോലെ മൈസിബിൻ സാഹിബ്, മുആസിബിൻ അംറ, ശുഅബത്തുബിൻ ഹജ്ജാജ്, അബൂ ദുർഅത്തുർ റാജി, അബൂ ഹാസിമുർ റാജി. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ആളുകൾ, ബുഖാരി മുസ്ലിം പോലെയുള്ള ആളുകൾ, മിന്ന സുഹാബിൽ കുത്തുബി സിത്ത, കുത്തുബി സിത്ത എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അൽ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, അബുദാവൂദ്, തിർമിദി, നസായി, ഈ ആറെണ്ണമാണ് കുത്തുബി സിത്ത. ഇത് രചിച്ചിട്ടുള്ള ആളുകൾ, ആ ആറ് ഗ്രന്ഥങ്ങൾക്ക് പുറമെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ദാറുഖുത്നിയെ പോലെയുള്ള ആളുകൾ, അബൂദാവൂദ് ത്വയാലസിയെ പോലെയുള്ള മുഹദ്ദിസുകൾ, ഇവരൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ കണ്ണാവുന്നത് ജമീഉൽ അഹ്ലിൽ ഖുറൂൻ അൽ മുഫല്ലല അസ്സലാസ, മികവിച്ച മൂന്ന് തലമുറക്കാർ എന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ മൂന്ന് തലമുറയിലെ മുഴുവൻ ആളുകളും അവരെയാണ് പിന്നെ ഉദ്ദേശിക്കുന്നത്. ഹും അസാസുസ്സലഫുസ്സാലിഹ്, ഇവരെയാകുന്നു സലഫുസ്സാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹൈരിയ, അവരെ നന്മയിലാണ്, അവർക്ക് ഹൈറുണ്ട് എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫീ ഗൈരി മാ ഹദീസിൻ, ഒന്നിലധികം ഹദീസുകളിലൂടെ. അങ്ങനെ ഇവരുടെ ഹൈരിയത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട ഒന്നാണ് ഔലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ ഞാൻ ജീവിക്കുന്ന തലമുറക്കാരാണ് അസ്സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. പിന്നെ അവർക്ക് ശേഷം വരുന്ന തലമുറ അത്താബിഊൻ റഹിമഹുമുല്ലാഹു ജമീഅ, അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് തബഉൽ അത്ബാർ റഹിമഹുമുല്ലാഹു ജമീഅ. ഈ മൂന്ന് തലമുറക്കാരാണ് സലഫുസ്സാലിഹ് എന്ന പദം പറഞ്ഞാൽ ഈ ആളുകളിലേക്കല്ലാതെ മറ്റാരിലേക്കും ആ പദം പോകില്ല. പിന്നെ അനുബന്ധമായി വമൻ സലക സബീലഹും വത്തബഅ സബീലഹും, അവരുടെ സബീല് പിന്തുടർന്നിട്ടുള്ള, അവരുടെ വഴി പിന്തുടർന്ന അതിൽ പ്രവേശിച്ച ആളുകളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടും. വഅലമു ബാരകല്ലാഹു ഫീകും, എന്നിട്ട് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ശേഷം പറഞ്ഞു, നമ്മൾ പറഞ്ഞു വരുന്ന ഹദീസ്, ആ ഹദീസിന്റെ രണ്ട് തരത്തിലുള്ള ദിലാലത്തുകൾ പറഞ്ഞു. ഒന്ന് മൻതൂഖ്, മറ്റൊന്ന് മഫ്ഹൂം. ആ മഫ്ഹൂം അതും പറഞ്ഞതിന് ശേഷം ദീൻ പഠിക്കണം എന്ന് പ്രേരിപ്പിച്ചു. ദീൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീം ഇന്നലാണെന്ന് പറഞ്ഞു. ഫിഖ്ഹുൽ കിതാബ് വഫിഖ്ഹു സുന്ന അലാ ഫഹ്മി സലഫ്, ആരാണ് സലഫ് എന്ന് പറഞ്ഞു. ഇനി ഈ ഹദീസ് من يريد الله به خيرا يفقهه في الدين എന്ന ഹദീസ് മൂന്ന് സുപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അതിലൊന്നാമത്തേത് മഹത്തായതും പ്രമുഖമായതുമായ കാര്യം, ഫഖ്ഹുൽ ഇഅ്തിഖാദി സ്വാലിഹ് വസ്സൈരി അലൈഹി, ശരിയായ അഖീദ ഗ്രഹിക്കുക, ശരിയായ അഖീദയിൽ മുന്നോട്ട് പോവുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഹദീസിൽ മൂന്നെണ്ണാണ്, ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത് മൂന്ന് അബ്വാബുകളാണ്. അതിലൊന്നാമത്തേതും ഏറ്റവും മുഖ്യമായതും ഫിഖ്ഹുൽ ഇഅ്തിഖാദി സ്വഹീഹി വസ്സൈറു അലൈഹി ഹുവ മാ ഇത്തഫഖത്ത് അലൈഹി നുബുവ്വാത്തു വറിസാലത്ത്, ശരിയായ അഖീദ അത് മനസ്സിലാക്കി അതിൽ ഉറച്ചു മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. ആ അഖീദ മുഴുവൻ നുബുവ്വത്തുകളും റിസാലത്തുകളും ഏകോപിച്ച കാര്യമാണ്. ശരിയായ അഖീദ നൂഹ് നബി പ്രബോധനം ചെയ്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഒരേ അഖീദ തന്നെയാണ്. അത് മില്ലതുൽ അവ്വലിൻ നബിയീന വൽ മുർസലീൻ ഇലാ മുഹമ്മദിൻ ഖാതമിഹിം സല്ലല്ലാഹു അലൈഹി അജ്മഈൻ, എല്ലാ അമ്പിയാക്കന്മാരും പ്രബോധനം ചെയ്തിട്ടുള്ള അഖീദയാണ്. വഹാദാ യംതനി അലാ അസ്ലൈനി അദീമൈൻ, നൂഹ് നബി മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും ദഅവത്ത് നടത്തിയിട്ടുള്ള അഖീദ, ആ അഖീദയാണ് ഒന്നാമത്തെ കാര്യം. ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ബാബത, ആ അഖീദക്ക് രണ്ട് അസുലുകളുണ്ട്. രണ്ട് അസുലുകളിലാണ് ആ അഖീദ നിലകൊള്ളുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, അദ്ദഅവത്തു ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് ജനങ്ങളെ വിളിക്കുക. ആ കാര്യത്തിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് മുവാരാത്ത് കാണിക്കുകയും ചെയ്യുക. ഇതാണ് അതിന്റെ ഒരാത്. രണ്ടാമത്തേത്, അൽ ഇൻദാറു അനി ശിർക്കി ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിന് ഇബാദത്ത് അർപ്പിക്കുന്നതിൽ മറ്റുള്ളവരെ കൂടി പങ്കു ചേർക്കുന്ന പ്രവണതക്കെതിരിൽ ശക്തമായി താക്കീത് നൽകുക എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഏറ്റവും പ്രസക്തമായ ഒന്നാമത്തെ ബാബ്. അത് ഇഹ്തിഖാദുൽ സഹീഹാണ്. ഇഹ്തിഖാദുൽ സഹീഹ് എന്ന് പറയുന്നത് മുഴുവൻ അമ്പിയാക്കന്മാരും ദാവത്ത് നടത്തിയതാണ്. മുഴുവൻ അമ്പിയാക്കന്മാരും ദാവത്ത് നടത്തിയിട്ടുള്ള അഖീദക്ക് രണ്ട് ഭാഗമുണ്ട്, അസുലുകളുണ്ട്. ഒന്ന്, അദ്ദഅവത്തു ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. രണ്ട്, അൽ ഇൻദാറു അനി ശിർക്കി ഫി ഇബാദത്തില്ലാ വത്തഗ്ലീമു ഫി ദാലിക്, ശിർക്ക് ചെയ്യുന്നതിനെതിരിൽ വളരെ ശക്തമായ കർക്കശമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ്. ശിർക്ക് ചെയ്യുന്നവരോട് മുആദത്ത് ശത്രുത പുലർത്തുക എന്നുള്ളതുമാണ്. ഫഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ റസൂലിനെയും നാം നിയോഗിക്കുകയുണ്ടായിട്ടില്ല. ആ റസൂലിന് ദിവ്യ സന്ദേശം നൽകിയിട്ടല്ലാതെ. എന്താണ് ദിവ്യ സന്ദേശം? അലിഅബ്ദുല്ലാ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹുമേ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആരാധിക്കാൻ തരപ്പെട്ടവനായി ഇലാഹായി ഇലാഹുൻ ഹത്തായി ഞാൻ മാത്രമേ ഉള്ളൂ. അതിനാൽ എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ വ്യക്തമാക്കിയ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അനിഅബ്ദുല്ലാഹ വജ്തനിബു ത്താഗൂത്. എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താക്കീതുകാരനെ നിയോഗിച്ചയച്ചിട്ടുണ്ട്, റസൂലിനെ അയച്ചിട്ടുണ്ട്. ആ റസൂലുമാരെ പറഞ്ഞിട്ടുള്ള കാര്യം അനിഅബ്ദുല്ലാഹ, രണ്ടസലിൽ ഒന്നാമത്തെ അസലിൽ ഇബാദത്തുല്ലാഹി വഅദ, രണ്ടാമത്തെ അസലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വത്തനിബു ത്താഗൂത് അലിൻദാറു അനി ശിർക് വത്തഗ്ലീമു ഫീ വൽമുആദാത്തു അലൈഹി. ആ കാര്യം അതിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല. നൂഹ് നബിയുടെയും ഹൂദ് നബിയുടെയും സാലിഹ് നബിയുടെയും ഷുഐബ് നബിയുടെയും അതുപോലെയുള്ള മറ്റമ്പിയാക്കന്മാരുടെയും അലൈഹിമുസ്സലാം ജമീഅ അവരുടെ ദഅവത്ത് നമുക്ക് വിശദീകരിച്ചു തരുന്നിടത്ത് അവരൊക്കെ ഈ കാര്യമാണ് ചെയ്തത് എന്ന് ആവർത്തിച്ചു പറഞ്ഞു. യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അവരൊക്കെ പറഞ്ഞ കാര്യം അങ്ങനെ, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാത്ത ഒരു ഇലാഹും ന്യായമായ ഒരു ഇലാഹും നിങ്ങൾക്കില്ലേ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ ദഅവത്ത് ഒരാൾ ആലോചിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് സത്യം തേടുന്ന ഒരാൾ നോക്കുന്ന വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കും ഈ രണ്ട് അസുലുകളിലാണ് മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ദഅവത്തിന് നിലനിന്നിരുന്നത്. ഇബാദത്തുല്ലാഹി വഹ്ദ വല്ലിൻകാർ അനിശ്വർ. അതുകൊണ്ട് ഏതൊരു പ്രബോധകൻ, സത്യത്തിലേക്ക് ദഅവത്ത് നടത്തുന്ന ഏതൊരു പ്രബോധകൻ, അയാളുടെ ദഅവത്ത് അയാളുടെ പ്രബോധനം ഈ രണ്ട് അസുലിന്മേലുമാണോ, അയാൾ സത്യത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന പ്രബോധകനായിരിക്കും. സത്യമുള്ള എന്നാൽ ഏതൊരു പ്രബോധകൻ അയാളുടെ ദഅവത്ത് ഈ രണ്ട് അസുലിന്മേലുമല്ല മറ്റേതെങ്കിലും ആധാരങ്ങളിലാണ് അയാൾ ദഅവത്ത് നടത്തുന്നത് എങ്കിൽ അയാൾ ബാത്തിലിന്റെയും വലാലിന്റെയും ദാഴി എന്നയാളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോ ശരിയായ ദാഴിയാര് തെറ്റായ ദാഴിയാര് എന്ന് നമുക്ക് വേർതിരിക്കാനുള്ള മീസാൻ അതിനുള്ള അളവ് കോലി തന്നു. അലാ ഇബാദത്തില്ലാഹി വഹ്ദ വൽ ഇൻദാരി അനി ശിർക് فهو داعية حق وهدى അയാൾ ഹത്തിന്റെയും ഹുദയുടെയും ദാഇയ. എന്നാൽ ഏതൊരു ദാഇ ലാബനി ദഅവതഹു അലാ ഹാദൈനിൽ അഖലൈൻ മൽഫലാൻ ഇബാദത്തുല്ലാഹി വഹദ വൽ ഇൻദാർ അൻ ശിർക് ഫഹുവ ദാഇയതു വലാല വ ജഹൽ. അയാൾ ജഹലിന്റെയും വലാലിന്റെയും ബാത്തിലിന്റെയും ദാഇയ. വഹാലുഹു ഇമ്മാ ജാഹിൽ വ ഇമ്മാ മുബ്തദിഅ. അയാളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമൊരു കഥ അയാൾക്ക് ഉണ്ടാകും. ഒന്നുകിൽ അയാൾ ഒരു ചുക്കും തിരിയാത്ത മങ്കൂത്തായിരിക്കും, അതല്ല എങ്കിൽ അയാൾ മുബ്തദിഅയായിരിക്കും. സാഹിബു ഹവൻ, അയാൾ തെളിവും രേഖയും പ്രമാണവും നോക്കുന്ന ആളല്ല, ദേഹത്തെയും തന്നിഷ്ടനുസരിച്ച് നടക്കുന്ന ആളായിരിക്കും. അതിനാൽ നമ്മൾ ദഅവത്ത് രംഗത്ത്, ദീനിന്റെ രംഗത്ത്, ഇൽമിന്റെ രംഗത്ത് നിലകൊള്ളുന്നവരെ മീസാൻ അളന്നു നോക്കാൻ നമുക്കുള്ള മീസാൻ അളവുകോൽ ഇതാണ്, ഈ രണ്ട് അസുലുകളാണ്. ഈ രണ്ട് അസുലുകൾ ആരെടുക്കലുണ്ടോ അവർ ശരിയിലാണ്, ഈ അസുല് ആർക്ക് നഷ്ടപ്പെട്ടുവോ അവർ തെറ്റിലുമാണ്. അപ്പോ ഒന്നാമത്തത് ഹദീസിലെ ഒരു കാര്യം കഴിഞ്ഞു. മൂന്ന് കാര്യമാണ് ഹദീസിൽ എന്ന് പറയുന്നത്. ഈ ഹദീസിൽ മൂന്ന് കാര്യമാണ്. ഒന്നാമത്തേത് അൽ-ഇഅ്തിഖാദു സഹീഹ് വസ്സൈറു അലൈഹി. അതിന്റെ രണ്ട് അസുലുകളും നമുക്ക് വിശദീകരിച്ചു തന്നു. ഇനി ഹദീസിൽ പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ വിഷയം الباب الثاني فقه العبادات العملية كالصلوات والزكوات والحج والعمرة والصوم وما غيرها عبادات لصمد شورة طرم الله عرب غلاب عملية عين من سيئن عبادات غل عملية عبادة اللعنة قلب ومن من سيئن عبادات غلن دي هذا كيبران فرنة عقيدة إليك أنتكم. എന്നാൽ നമ്മൾ നമ്മുടെ ശാരീരിക അവയവങ്ങൾ കൊണ്ട് ബാഹ്യമായി ചെയ്യുന്ന ഇബാദത്തുകൾ അത് മനസ്സിലാക്കാൻ ഈ ഹദീസ് ആവശ്യം. ഏതുപോലെ നമസ്കാരത്തെ പോലെ, ഹജ്ജിനെ പോലെ, സകാത്തിനെ പോലെ, അംറയെ പോലെ, നോമ്പിനെ പോലെയുള്ള കാര്യങ്ങൾ, ഇബാദത്തുകൾ ഇത്തരത്തിലുള്ള ജവാർഹി കൊണ്ട് അല്ലാഹുവിന് നമ്മൾ സമർപ്പിക്കുന്ന ഇബാദത്തുകൾ, അത് രണ്ട് കാര്യം തേടുന്നുണ്ട്. രണ്ട് ഷർത്ത്, രണ്ട് നിബന്ധനകൾ അത് തേടുന്നുണ്ട്. ഏതാണ് ആ രണ്ട് നിബന്ധനകൾ? ഒന്ന് തജ്രീദ് അൽ ഇഖ്ലാസ് ലില്ലാഹി വഹ്ദഹ്. ഒരു ഷർത്തത, ഇബാദത്ത് ചെയ്യുന്ന ഒരു മുതഅബ്ബിദ് അയാൾ ആ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കിയിരിക്കണം, വേറെ ആർക്കും അതിൽ നിന്ന് ഒരു അംശവും പകുത്തു കൊടുക്കാൻ പാടില്ല. അതിന് അല്ലാഹുവിന്റെ സവാബ്, അവന്റെ അജ്ർ, അവന്റെ ജന്ന, അവന്റെ വജ്ഹ് കാണുക, ഈ ലക്ഷ്യങ്ങളല്ലാത്ത മറ്റ് ഭൗതികമോ അല്ലാത്തതോ ആയ ഒരു ലക്ഷ്യം നിശ്ചയിക്കാനും പാടില്ല. അപ്പോൾ മാത്രമേ തജ്രീദുൽ ഇഖ്ലാസി ലില്ലാഹ്, അല്ലാഹുവിന് ഇഖ്ലാസ് ശരിക്കും അങ്ങോട്ട് പൂർത്തീകരിച്ചവനായി തീരുള്ളൂ. ഇത് അതിന്റെ ഒരു ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത് തജ്രീദുൽ മുതാബഅത്തി ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിയായിട്ട് നമ്മൾ മുതാബ പിന്തുടരണം, നബിയെ നമ്മൾ ഫോളോ ചെയ്യണം. ഖാലൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഉബൈദിനെ പോലെയുള്ള ആൾക്കാർ ഉലമാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഅനി മൻ മളാ മിനൽ ഉലമാ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരൊക്കെ തന്നെ. അപ്പൊ അവർ ഉലമാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുൻഗാമികളായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞു. العمل ان فقد الاخلاص لله كان شركا ورياء. ഈ രണ്ട് ഷർത്ത്, ഒന്ന് തജ്രീദുൽ ഇഖ്ലാസ് ലില്ലാ, രണ്ടാമത്തേത് തജ്രീദുൽ മുതാബഅത്തി റസൂലില്ലാ. ഈ ഷർത്തിൽ ഒന്നാമത്തെ ഷർത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇഖ്ലാസ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രവർത്തനം എന്തായിരിക്കും? ഒന്നുകിൽ ഷിർക്കായിരിക്കും അല്ലെങ്കിൽ റിയാ ആയിരിക്കും. അല്ലാഹുവിന് മാത്രമല്ല വേറെല്ലാവർക്കും കൂടിയാണ് കൊടുത്തത് എങ്കിൽ അത് ഷിർക്കായി. അതിൽ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യമാകുന്നതിന് പകരം മറ്റേതെങ്കിലും പ്രശസ്തിയോ ജനങ്ങളെ കാണിക്കലോ പോരുണ്ടതൊക്കെയാണെങ്കിലോ അത് റിയായി തീർന്നു. വയിൻ ഫഖദൽ മുതാബഅ, ഒരാളുടെ അമൽ ഇബാദത്ത് അതിൽ രണ്ടാമത്തെ ഷർത്ത് നഷ്ടപ്പെട്ടാൽ, ഐ അഷർത്തു സാരി വഹുവ തജ്രീദുൽ മുതാബഅത്തി ലിറസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാന ബിദ്അഹ്, അയാൾ ചെയ്ത പ്രവർത്തനം ബിദ്അത്തായിരിക്കും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഇബാദത്തുകൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ ഈ രണ്ട് ഷർത്തുമാണ്. ഒന്നാമത്തെ ഷർത്ത് പോയാൽ അത് ശിർക്കറിയാവും, രണ്ടാമത്തെ ഷർത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് ബിദ്അത്തും ഹദയുമായി തീരും. എന്നാൽ കാന അമല അഹ്ലി തൗഹീദ് അമല അഹ്ലി സുന്ന. ഈ രണ്ട് ഷർത്തും ഏതൊരാൾ ഒരുമിച്ച് കൂട്ടിയോ അയാളുടെ അമല് തൗഹീദിന്റെ ആളുകളുടെ സുന്നത്തിന്റെ ആളുകളുടെ അമലായി തീരും. ഇൻഷാ അല്ലാഹ് തകൂനു മഖ്ബൂല ഇൻദല്ലാഹി സുബ്ഹാന, അല്ലാഹു നടക്കിൽ അത് സ്വീകാര്യമായി. قال العلماء الاعمال من حيث الاخلاص والمتابعه لرسول الله اعمال ഈ രണ്ട് ഷർത്തുകളുടെ അടിസ്ഥാനത്തിൽ, രണ്ട് ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അൽ മുതാബ അൽ തജ്രീദ് ഇഖ്ലാസ് ലില്ലാ, രണ്ടാമത് തജ്രീദ് മുതാബ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമലുകളെ നാലാക്കി തിരിക്കാൻ പറ്റും. ഒന്ന് മാ കാന ഹാരിസൻ ലില്ലാ സവാബൻ അലാ സുന്നത്തി റസൂലില്ലാ, അല്ലാഹുവിന് മാത്രമായി ചെയ്തതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രകാരം സുന്നത്തനുസരിച്ച് ചെയ്തിട്ടുള്ള അമലുമാണ്. രണ്ട് ഷർത്തും പൂർത്തീകരിച്ചിട്ടുള്ളത് അതാണ് ഇൻഷാ അല്ലാഹ് മഖ്ബൂലത്തായ അമൽ. രണ്ടാമത്തേത് സാനിഹ മാ കാന ഖാലിഫൻ ലില്ല, അല്ലാഹുക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത് പക്ഷേ വലൈസ സവാബൻ അല സുന്ന, അത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരമല്ല, സുന്നത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അയാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് വിദ്യാർത്ഥാവും സ്വീകരിക്കപ്പെടാത്തതാവും. മർദൂദുൻ അലാ ഫാഇലിഹി വഖാഇലി, അത് ചെയ്യേ പറയേ ചെയ്ത ആളുടെ തലയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതുമാണ്. മൂന്നാമത്തേത് മാ കാന അല സുന്ന വലൈസ ഖാലിഫൻ ലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം തന്നെയാണ് പക്ഷേ ഇഖ്ലാസ് ഉള്ളതല്ല. അത് അല്ലല്ലാത്തവർക്കാണ് കൊടുത്തതെങ്കിൽ ശിർക്കാകും, അതല്ല വേറെന്തെങ്കിലും ആണെങ്കിൽ അത് റിയാ ഔ സുന്നത്തു ആയിത്തീരും, അതും എന്തായിത്തീരും, അയാൾക്ക് പരലോകത്ത് നഷ്ടമായിത്തീരും. നാലാമത്തേത് മാ കാന ഗൈറ ഖാലിസൻ ലില്ലാ വലൈസ സവാബ് അല സുന്ന, ഇഖ്ലാസുമില്ല സുന്നത്തുമില്ല, ആളെ കാര്യം വളരെ കഷ്ടം തന്നെയാണ്. വദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അപ്പോ അതും കഴിഞ്ഞു രണ്ടാമത്തെ ഭാവം ഇവിടെ അവസാനിപ്പിച്ചു. ഒന്നാമത്തേത് ഈ ഹദീസിലുള്ള ഒന്നാമത്തേത് എന്തായിരുന്നു? ഒന്നാമത്തേത് അൽ ഇഅ്തിഖാദു സഹീഹ്, അതിന്റെ രണ്ട് അസലുകൾ പറഞ്ഞു. ഒന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ അഴുതാകത്തില്ല. രണ്ടാമത്തേത് അൽ ഇൻദാറു അനുഷ്യർ. രണ്ടാമത്തെ ബാബു പറഞ്ഞു അതെന്താന്ന് പറഞ്ഞാൽ ഫിഖുൽ ഇബാദാത്തിൽ അമലിയ, ആ അബാദാത്തുകൾ ഇബാദാത്തുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇബാദാത്തുകൾ പഠിക്കുമ്പോൾ ഇബാദത്തുകൾ പൂർത്തിയാകണമെങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ രണ്ട് ഷർത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഇഖ്ലാസ് മറ്റൊന്ന് മുതാബഅ. അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് ഫിഖുൽ മുആമലാത്ത്. ഫിഖുൽ മുആമലാത്ത്, മുആമലാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് മനുഷ്യന്മാരോട് നടത്തുന്ന ഇടപാടുകൾക്കാണ് മുആമല എന്ന് പറയാം, ക്രയവിക്രയങ്ങൾ എന്ന് നമ്മൾ പറയും. അതിന്റെ ഫിഖ്, അതിന്റെ അറിവ് ഇതിലുണ്ട്. ദീനിൽ പാണ്ഡിത്യം കൊടുക്കുക, ഫിഖ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖീദയിൽ അറിവ് കൊടുക്കണം, ഇബാദാത്തുകളിൽ അറിവ് കൊടുക്കണം, മുആമലാത്തുകളിലും ആദാത്തുകളിലും അറിവ് കൊടുക്കണം, അപ്പോഴേ ദീനിൽ അറിവ് വരുള്ളൂ. വൽ മുറാദു മാ യജ്രി ബൈനന്നാസ് ബിവുജൂഹി തആമുൽ. മുആമലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലവിധേന മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന ഇടപാടുകളാണ്. അതിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ മാ അഹല്ലല്ലാഹു വറസൂലു, അല്ലാഹു ഹലാലാക്കിയ, അല്ലാഹുവിന്റെ റസൂൽ ഹലാലാക്കിയ കാര്യങ്ങളാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവോ അവന്റെ റസൂലോ ഹറാമാക്കിയ കാര്യം മാത്രമേ ഹറാമായി തീരുകയുള്ളൂ. ഒരാൾക്കും തന്നെ സ്വന്തമായ നിലക്ക് ഒരു കാര്യത്തെ ഹലാലാക്കാനോ ഹറാമാക്കാനോ അവകാശമില്ല. അതുകൊണ്ടാണ് ഉലമാക്കൽ പറഞ്ഞിട്ടുള്ളത് ഇബാദത്തിന്റെ വിഷയം വരുമ്പോൾ അസുൽ എന്താണ്? അത് അൽമൻ, പാടില്ല എന്നുള്ളതാണ്. ഇല്ലാ ബി നസ്സ്, ഒരു നസ് കൊണ്ടല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് അഞ്ചരക്കകത്ത് നിസ്കരിക്കുക, എന്താണ് നിസ്കരിച്ചൂടെ? പാടില്ല. അഞ്ചരക്കകത്ത് ഇപ്പോ നിസ്കരിക്കണമെങ്കിൽ ഇബാദത്തിന്റെ അസുൽ എന്താണ്? അൽമൻ, പാടില്ല എന്നുള്ളതാണ്. അത് അനുവദിച്ച് കിട്ടണമെങ്കിൽ ഇല്ലാ ബി നസ്, ഒരു നസ്സുമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഈ അഞ്ചരക്ക നിസ്കാരത്തിന്റെ തെളിവ് ദലീലെടുക്കൂ സാഹിബ്. ദലീൽ കിട്ടിയാൽ ഖബിൽ, വഇല്ലാ റുദ്ദ അലൈഹി, സ്വീകരിക്കണം തള്ളണം. അപ്പൊ ഇബാദത്തിന്റെ കാര്യം എതിർക്കാത്ത കാര്യങ്ങളൊക്കെ ഇബാദത്തായി ചെയ്യാമെന്നല്ല, ചെയ്യുന്ന കാര്യത്തിന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യക്തമായ നസ് കിട്ടണം. അസുലുൽ ഇബാദാത്തി അൽ മൻഉ എന്ന് പറഞ്ഞത് അതാണ്. അതുപോലെ ഉലമാക്കൾ പറയും അസ്ലുൽ വൽ അസ്ലു ഫിൽ ആദാത്തി വൽ മുആമലാത്ത്, കസ്റ്റമുകളുടെയും ആദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ മുആമലാത്തിന്റെയും കാര്യത്തിൽ അൽ ഇബാഹ, എല്ലാ കാര്യവും നമുക്ക് പറ്റും, ഒരാളത് പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ഇല്ലാ ബിനസ്, അതിനെ നസ്വാണ്. ഇതുപോലെ കേരളക്കാരെ ഒരു പതിവാണ് പൂപ്പ് കുത്തുക, ചെവിക്കൊരോട്ടത് പെണ്ണുങ്ങൾ, അതെന്ന് പറഞ്ഞാൽ ബിൻ ആദാത്തി ഖൗമിന, നമ്മളെ ജനങ്ങളുടെ ഒരു സമ്പ്രദായം. ഇത്തരം ആദാത്തുകളാകട്ടെ, അല്ല നമ്മൾ പരസ്പരം നടത്തുന്ന മുആമലാകട്ടെ, അതിന്റെ കസ്ര് അത് ഇബാഹ, അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന്. ഒരാൾ നമ്മളോട് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ ഹാസിദ് ദലീൽ, അവനോട് പറയാം തെളിവ് എവിടെ എന്ന് ചോദിക്കാം. അങ്ങനെ അവനൊരു തെളിവ് കൊണ്ടുവന്നു അത് പാടില്ല എന്ന് പറഞ്ഞ തെളിവുണ്ട് എങ്കിൽ ഹുബിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ അവനെ തല്ലേ ചെയ്യാം. ഇബാദത്തിന്റെ നേരത്തെ ഇബാദത്തിനെ ചെയ്യണമെങ്കിൽ തെളിവാണ്, ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ തെളിവാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആര് പറഞ്ഞു ഇബാദത്ത് ഒരു കാര്യം പാടില്ല, ഇബാദത്തായിട്ട് ഒരു ചുക്കു ചെയ്യാൻ പാടില്ല, നസ്സുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതല്ല. ഒരാൾ ഏതൊരു ഇബാദത്ത് ചെയ്യാണെങ്കിലും എന്തൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യാൻ പറഞ്ഞ നസ് അയാൾക്ക് വേണം. എന്നാൽ ആദാത്തുകളിലും മുആമലാത്തുകളിലും അസല് എന്താണ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഏ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊരാൾ പറയണമെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞ നസ് വേണം. മനസ്സിലായോ? ഒന്നുമില്ല, ഞങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് കിട്ടും. അതൊക്കെ ഉലമാക്കളുടെ ആ കൗലുകളിൽ വാക്കുകളിൽ പഠിക്കുകയാണെങ്കിൽ അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻ വൽ അസ്ലു ഫിൽ ആദാത്തി വൽ മുആമലാത്തി അൽ ഇബാഹ ഒക്കത്തിന് ശേഷം ഇല്ലാ ബിനസ്, നസ് കൊണ്ടല്ലാതെ. അതുകൊണ്ട് തന്നെ തതഅല്ലഖു മിൻ ശത്റൈൻ, ഈ പറഞ്ഞിട്ടുള്ള വസ്തുത രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് അൽ ഇബാദ, ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നുസാരിബുഹു ബിത്തലീൽ, ചെയ്യുന്ന ഇബാദത്തിന് ഓരോന്നിനും അയാളുടെ തെളിവ് നമ്മൾ ചോദിക്കണം. അങ്ങനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള തെളിയിൽ എടുക്കുക. അങ്ങനെ അയാൾ തെളിയിൽ കൊണ്ടുവന്നാൽ അത് അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടും, നമുക്ക് സ്വീകരിക്കാം. അതേ സന്ദർഭത്തിൽ വേറൊരാൾ അയാൾ ഒരു മുആമലയോ അല്ലെങ്കിൽ ഒരു ആദത്തോ ഒരു സാമ്പ്രദായികമായ ഒരു വിഷയമോ അല്ലെങ്കിൽ ഒരു ക്രയവിക്രയ സംബന്ധമായ കാര്യമോ ചെയ്തു, അത് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് വരക്കാണ്, നമ്മളൊരു കച്ചവടം നടത്താൻ അല്ലെങ്കിൽ നമ്മളൊരു നാട്ടിലുള്ള ആചാരത്തിനനുസരിച്ചുള്ള ഒരു കാര്യം ചെയ്യാൻ ഏ പാടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞാൽ തെളിവ് നമ്മൾ ചെയ്യുക. അപ്പൊ അയാൾ തെളിവ് കൊണ്ട് വന്നാൽ കബിൽനാമിൻ, ഇല്ലെങ്കിൽ ഇല്ലാ റദ്ദുനാഹു അലൈ, സ്വീകരിക്കും, അതിന് തെളിവ് തന്നില്ലെങ്കിൽ തള്ളും. ഇതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നഹ് അസ്സലഫിയൂൻ അവർ എപ്പോഴും അഅ്മാലുകളുടെ കാര്യത്തിൽ ദലീലിന്റെ കൂടെയാണ് അവർ പോവുക. അതുകൊണ്ട് സലഫികളായിട്ടുള്ള അഹ്ലു സുന്നത്തിന്റെ ആളുകളെ, മക്കളെ, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണക്കാക്കേണ്ടത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ക്രമീകരിക്കേണ്ടത് അത് ദലീലിന്റെ അടിസ്ഥാനത്തിലാണ്. ദലീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നസ്സു വൽ ഇജ്മാ, നസ്സാണ് നസ്സ് എന്ന് പറയുന്നത് മാ ജാഅ ഫിൽ കിതാബ് വമാ ജാഅ ഫിൽ സുന്ന, രണ്ടാമത്തെ ഇജ്മാ അവഹുവ ഇത്തിഫാഖ് മുജ്തഹിദി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുജ്തഹിദികളായ